മനുഷ്യന് ഏതിനായാലും സമാധാനം വേണം. അതെന്നെ സമാധാനം മനസ്സിലെ ശാന്തി ആധ്യാത്മികമായ മാർഗത്തിൽ പോകുന്നവർക്ക് മനസ്സിന് ശാന്തി വേണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മനസ്സിന് ശാന്തി ഇല്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഒരടിയും പോട്ട് പുരോഗമിക്കാൻ പറ്റില്ല. അപ്പൊ മനസ്സ് ആധ്യാത്മികമായ വിഷയങ്ങളിലൊക്കെയാണ് നിൽക്കുകയാണെങ്കിൽ ശാന്തി വരും. മറിച്ച് മറ്റു വിഷയങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അശാന്തമാണ്. രാഷ്ട്രീയത്തിലേക്ക് പോകും, മനസ്സ് ചിന്തിക്കും, മനസ്സിനൊരിക്കലും ശാന്തി ഉണ്ടാകത്തില്ല. ഇപ്പൊ നമ്മുടെ സാഹചര്യങ്ങൾ സമാധാനമായിട്ട് നിൽക്കുന്നു, അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിന് ഒരു ശാന്തി ഉണ്ടാവും. സാധാരണഗതി ഈ ചുറ്റുപാടുകളൊക്കെ ശാന്തമായിരുന്നാലും മനസ്സ് അസ്വസ്ഥമാകുന്ന മനസ്സുമുണ്ട്. മനസ്സെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ മനസ്സാണ്. എല്ലാവർക്കും കൂടെ ഒരു മനസ്സല്ലല്ലോ. ഓരോ വ്യക്തിയുടെ മനസ്സും വേറെ വേറെ. ഓരോ മനസ്സിൻ്റെയും പ്രത്യേകതകൾ, കഴിവുകൾ എല്ലാം വേറെ വേറെയാണ്. അപ്പോൾ ചിലർക്ക് ചുറ്റുപാടുകളെല്ലാം അസ്വസ്ഥമായിരുന്നാലും കുറെയൊക്കെ ശാന്തമായിരിക്കാൻ പറ്റും, കുറെയൊക്കെ. ചിലർക്ക് ചുറ്റുപാടുകളൊക്കെ ശാന്തമായിരുന്നാലും മനസ്സ് അസ്വസ്ഥമായിരിക്കും. അത് മനസ്സിന്റെ കാര്യത്തിൽ ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് മനസ്സിങ്ങനെ ആയിരിക്കും, ഇങ്ങനെയാണെങ്കിൽ മനസ്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ വ്യക്തിയുടെയും മനസ്സ് വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഒരുപാട് മനഃശാസ്ത്രജ്ഞന്മാർ ഒരുപാട് മനഃശാസ്ത്ര സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട്. ഫ്രോയിഡ്, യുങ്, ഒരുപാട് പേര്, പാവ്ലോവ്, എറിക്സൺ, ഇങ്ങനെ ഒത്തിരി പേരുണ്ട് മനഃശാസ്ത്രജ്ഞന്മാർ, പ്രസിദ്ധരായ ആൾക്കാർ. പക്ഷെ ഓരോരുത്തരും ഒരു സിദ്ധാന്തം ഉണ്ടാക്കുമ്പോൾ അടുത്തയാളൊന്ന് തിരുത്തും. കാരണം അതെല്ലാവർക്കും ശരിയാവില്ല. ചിലർ നോക്കുമ്പോൾ അതൊന്നും ശരിയാവും, എല്ലാ നിയമങ്ങളൊന്നും തന്നെ ശരിയാവില്ല. കാരണം മനസ്സ് വേറെ വേറെയാണ് ഓരോരുത്തരും. ഇപ്പൊ അനുകൂലമായ സാഹചര്യത്തിലിരുന്ന മനസ്സ് ശാന്തമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തമാകണമെന്നൊരു നിർബന്ധമില്ല. ഇവിടെ നാടൊക്കെ വിട്ട് ഹിമാലയത്തിൽ പോയി ഗുഹയിലിരിക്കുന്നു, പക്ഷെ അയാളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരും. ഞാൻ ഇന്നലെ ഒരു സ്വാമിയുടെ കാര്യം പറഞ്ഞു. പുള്ളിയുടെ അടുത്ത് കുറച്ച് ദിവസം താമസിച്ചപ്പോ ഒരു മലയാളിയെ കിട്ടി സംസാരിക്കും. ഹിമാലയത്ത് ഗുഹയിലായിരിക്കുന്നു, കൗപീനം മാത്രമേ എടുക്കുന്നുള്ളൂ. പതുക്കെ പതുക്കെ ഉള്ളിൽ നിന്ന് ഓരോന്നിങ്ങനെ തോണ്ടി പുറത്തോട്ടിട്ട് കഴിയുമ്പോൾ പുള്ളി ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കാര്യം പറഞ്ഞ് കരയുകയാണ്. അവിടെ കുറെ വർഷമായി, ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്താൽ കരയാതിരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഓർക്കുന്നതിന് തെറ്റൊന്നും, പക്ഷെ ഓർക്കുമ്പോൾ നമ്മളോട് പറയുമ്പോൾ അറിയാതെയാണ് വിലിമ്പി പോവുകയാണ്. ജീവിതത്തില് വന്ന തിരിച്ചടികളും പരാജയങ്ങളും എല്ലാം അപ്പൊ അതൊക്കെ ഓർത്താനും മനസ്സ് ഇതുമ്പാതിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്, നല്ല ഒരു മനസ്സ് എന്ന് പറയാം. ഓർക്കുന്നതിലല്ല പ്രശ്നം, ഓർത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അത് മനസ്സ് അതിനെ കൈകാര്യം ചെയ്യുന്ന. നിങ്ങളെവിടെ പോയിരുന്നാലും ശരി, നിങ്ങളുടെ മനസ്സ് സ്ഥലം മാറി എന്ന് പറഞ്ഞ് മനസ്സ് മാറും. അങ്ങനെ ഒത്തിരി പേരെ പോയാൽ കാണാം. ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മലയാളികൾ ഇവിടെ നിന്ന് ഒരു പ്രായമൊക്കെ ആയി കുടുംബമൊക്കെ വിട്ട് പോകുന്നവരെല്ലാം നമ്മൾ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നതൊക്കെ എന്താണ്? പഴയ ദുഃഖങ്ങളെ കുറിച്ചാണ്. മനസ്സാണോ അത്? മനസ്സ് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ മനസ്സിന്റെ ഘടന കുറച്ചടുക്കവും ഒതുക്കവും ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുറച്ച് സമാധാനമായിട്ടിരിക്കാൻ പറ്റും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നതിന് പ്രധാന കാരണക്കാരൻ മനസ്സ് തന്നെ, ചുറ്റുപാടുകളല്ല. ചുറ്റുപാടുകൾക്ക് അതിന് പങ്കുണ്ട്. നമ്മുടെ മനസ്സ് എത്ര സമാധാനമായിരുന്നാലും ശരി, വളരെ മോശം ഒരു സാഹചര്യത്തിലാണ് ഈ നമ്മൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ മാനസികമായ വികല്പങ്ങൾ അതെല്ലാം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് അപ്പൊ മനസ്സിനെ കുറിച്ച് അങ്ങനെ തീർത്തും ആർക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അവനവന്റെ മനസ്സിനെ അവനവൻ തന്നെ കൈകാര്യം ചെയ്യണം. കുറച്ച് ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുമ്പം ആ പ്രവൃത്തിയിൽ തന്നെ നമ്മൾ കുറച്ചൊരു മിതത്വം പാലിച്ചു കഴിഞ്ഞാൽ മനസ്സ് കുറച്ച് ശാന്തമായി. നിരന്തരം മറ്റുള്ളവരടുത്ത് പകയും വിദ്വേഷവും മത്സര ബുദ്ധിയൊക്കെ വെച്ചാൽ പ്രവർത്തിക്കുകയാണെങ്കിൽ മനസ്സ് അസ്വസ്ഥമായി. അതാണ് പിന്നെ സമാനപ്പെട്ടത്. നമ്മളെ ശത്രുക്കളെ എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ടു കടന്നാണ് നമുക്ക് സമാനം വരത്തില്ല. ശത്രുക്കളൊക്കെ ഉണ്ടാവും, അത് ജീവിതത്തിന്റെ ഒരു സ്വഭാവമാണ്. ശത്രുക്കളും ഉണ്ടാവും, നിത്യവും ഉണ്ടാവും. പക്ഷെ ഇതിനെ മനസ്സിൽ കൊണ്ടു നടക്കാൻ പാടില്ല. അതൊക്കെ അപ്പോഴെപ്പോഴും കളയുന്നു. അങ്ങനെ കളഞ്ഞു പോവാമെങ്കിൽ നല്ലതാണ്. അപ്പൊ തന്നെ അങ്ങ് തീർക്കും, മനസ്സിൽ നിന്ന് കളയും. അപ്പോ ഇന്നത്തെ മനുഷ്യന് വ്യവഹാരത്തെ എന്നിട്ട് പ്രവൃത്തിയെ ഒഴിവാക്കി ജീവിക്കാൻ പറ്റില്ല. എന്തായാലും മനുഷ്യന് പ്രവർത്തിച്ചേ ജീവിക്കാൻ പറ്റും. പണ്ട് പ്രവർത്തിക്കാതെ ജീവിക്കാമായിരുന്നു, ഇന്നങ്ങനെയുള്ള പ്രവർത്തിച്ചേ ജീവി. എന്തെങ്കിലും ചെയ്യണം, തൊഴിലെന്തെങ്കിലും ചെയ്യണം, ആരും ഫ്രീയായിട്ട് ആഹാരം തരത്തെ. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുമ്പോ എന്താണ്? മനസ്സ് സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പുറത്തെപ്പോഴും ഉണ്ടാകും. അപ്പൊ അത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല, അതിനൊക്കെ ലഘൂകരിക്കാനേ പറ്റും. അപ്പോൾ ഒരുപാട് ശത്രുക്കളെ മനസ്സിൽ എപ്പോഴും കൊണ്ടു കിടക്കുക, മനസ്സുകൊണ്ട് അവരോട് ഫൈറ്റ് ചെയ്യുക, എപ്പോഴും മനസ്സുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ ചിന്തിക്കുക, ഇങ്ങനെ കൈ കഴിഞ്ഞാൽ മനസ്സിന് സമാനം കിട്ടത്തില്ല. ഈ ആശ്രമങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം ജീവിക്കുന്നവർക്ക് പ്രധാനമായും ഉദവി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സമാധാനം കുറവാണെന്ന് തന്നെ പറയാം. കാരണം രണ്ടുപേരിങ്ങനെ ഒരുമിച്ച് ഓടുന്നത് കുടുംബം അതൊരു ഗ്രൂപ്പാകും, മൂന്നാമത്തെ ആളിനെതിരായി ചിന്തിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാനുള്ള വഴികളെ കുറിച്ച് ആണ് പിന്നെ ചിന്തിക്കുന്നത്. എങ്ങനെ ജയിക്കുക, എങ്ങനെ മറ്റുള്ളവരെ തോൽപ്പിക്കാം, ഇതൊക്കെയാണ് സന്യാസിമാരും ഇതൊക്കെ തന്നെ ചിന്തിക്കുന്നു. ആ ഗ്രൂപ്പിനെ എങ്ങനെ പരാജയപ്പെടുത്താം, ഈ ഗ്രൂപ്പിനെന്നാണ്, ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിനൊരിക്കലും ശാന്തം വരത്തില്ല. പ്രധാനമായും ചെയ്യേണ്ട അങ്ങനെയുള്ള കമ്പനികൾ വിടുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ആ കമ്പനികൾ വിടുക എന്നുള്ളതാണ്. അപ്പൊ മനസ്സ് അസ്വസ്ഥമാണ്. മനസ്സിന് സമാനം വേണമെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളും അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളും ഒഴിവാക്കണം. പിന്നെ ഇപ്പോൾ ഒട്ടുമിക്കാർക്കൊന്നും അറിയുന്നില്ല അവരെന്താണ്, അവരുടെ മനസ്സ് ശാന്തമാണോ അശാന്തമാണോ അല്ലെന്ന് പറയുക ആവശ്യമാണ്. ചിലർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം, മനസ്സിങ്ങനെയൊക്കെ ഇളകി മറിഞ്ഞിരുന്നാലും അവർക്കത് പ്രശ്നമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ അങ്ങനെ മുഴുകിയിരിക്കുന്ന അവരുടെ ഇഷ്ടം. അങ്ങനെയുള്ളവരുണ്ട്, അവരിഷ്ടമാണ്, അവർ ശാന്തി എന്ത് സമാധാനം എന്തെന്നും അതിന്റെ സുഖമൊന്നും അവർക്ക് അറിയാനും പറ്റത്തില്ല. കുറെ പേര് അങ്ങനെയാണ്, സ്വാമിമാരിൽ നിന്ന് അങ്ങനെയൊക്കെയാണ്. അവർക്കെപ്പോഴും ഗ്രൂപ്പിസം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, ജയപരാജയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം, മറ്റവനെ എങ്ങനെ മറിക്കണമെന്ന് ചിന്തിക്കണം. അപ്പോൾ അവർക്കൊരിക്കലും രണ്ടുപേർ കൂടി ചേർന്ന് അതെല്ലാം വേറെ ഒന്നും ചർച്ച ചെയ്യാനില്ല. ഇനി ചർച്ച ചെയ്താലും കളയുമില്ല. ഒരാളുടെ ചർച്ച ചെയ്തിട്ട് പോരാത്ത ഉടനെ അടുത്ത ആളെ പിടിക്കും, അവരുമായിട്ട് ചർച്ച. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒഴിവാക്കണം, അവരുമായിട്ട് ഇത്തരം ചർച്ചകൾക്കേ പോകരുത്. ആശ്രമത്തിൽ അങ്ങനെ ഗ്രൂപ്പ് ദിവസം ചർച്ച ചെയ്യുന്നവരെ ഒഴിവാക്കണം. താല്പര്യമില്ലെന്ന് പറയുന്നത് എനിക്കതിൽ താല്പര്യമില്ല. അവനവൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അവനവന് ബോധമുണ്ടെങ്കിൽ അതൊന്നും ചെയ്താൽ മതി. എന്നാലേ സമാധാനം. പിന്നെ നമ്മൾ ഗ്രൂപ്പിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ചർച്ച ചെയ്യാതിരിക്കാനും പറ്റില്ല, ജയിക്കണ്ടേ? ജയിക്കാൻ വേണ്ടി പിന്നെ ചർച്ച കൂടി തീരും, അതിൽ നിന്ന് മാറിയിരിക്കാനും പറ്റത്തില്ല. അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അതിൽ പെട്ടുപോയാലും അതിൽ നിന്ന് വിട്ടിരിക്കാനുള്ള ഒരു കഴിവാണ്. അതെങ്ങനെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും, നമ്മൾ തന്നെ അറിയാതെ അതിൽ ചെന്ന് പെടും. പെട്ടുപോയി അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു കഴിവാണ്, മാറി നിൽക്കാം. അത് വേണം. എന്നാലും മനസ്സിന് ശാന്തി ഉണ്ടാവും. എന്തെങ്കിലും പിന്നെ ഇങ്ങനെ വേഷമൊക്കെ കെട്ടി സന്യാസമൊക്കെ ആയി ജീവിച്ചിട്ട് എന്താ കാര്യം, മനസ്സിനൊരു സമാധാനം കിട്ടിയില്ലെങ്കിൽ. ഞാൻ നോക്കിയിട്ടുണ്ട് ഈ സന്യാസിമാരെക്കാളും ഒക്കെ ഗൃഹസ്ഥന്മാർക്ക് ഒരുപാട്, അവരിതിനേക്കാളും കൂടുതൽ ശാന്തി സമാധാനമായിട്ട് ജീവിക്കുന്നവരുണ്ട്. എന്ന് വിചാരിച്ചിട്ടിപ്പോ വിട്ടുപോകാനും ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല, വേഷം കെട്ടിപ്പോയത്. കാരണം അവർക്ക് ഇത്രയും വലിയ പൊളിറ്റിക്സ് ഇല്ല, ഗ്രൂപ്പുകളില്ല. അവിടെ അവരുടെ കുടുംബം, കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ, ഇതങ്ങനെ അല്ല. ഇത് നിരന്തരം ഇതല്ലാതെ ഇവിടെ സ്വാമിമാര് വേറെ എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? രണ്ടുപേർ കൂടി ചേർന്ന് രണ്ട് സ്വാമിമാരും ഇവിടെ ആരെങ്കിലും കൂടി ചേർന്നിട്ട് ഗുരുദേവ കൃതികളെ കുറിച്ച് സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ചർച്ച ചെയ്യുന്ന രണ്ടുപേരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കുറവാണ് ചർച്ച ചെയ്ത്. പിന്നെ സന്യാസിമാര് ചർച്ച ചെയ്യും, ഏതെങ്കിലും ഭക്തന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ചർച്ച ചെയ്യും, അത് ചിലപ്പോൾ ചർച്ച ചെയ്യും. പുറത്തുനിന്നുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഗുരുദേവന്റെ കഥകളൊക്കെ പറയും, നമ്മൾ ഗുരുവിന്റെ അടുത്ത ഭക്തനാണെന്ന് കാണിക്കും. അപ്പൊ ആ ഭക്തന്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യും. രണ്ട് സന്യാസിമാര് തമ്മിൽ കാണുമ്പോഴത്തേക്ക് ആത്മോപദേശത്തിന്റെ ഒന്നാമത്തെ പദ്യത്തിന്റെ അർത്ഥമാണ്. അങ്ങനെ ഏതെങ്കിലും രണ്ട് സന്യാസിമാരെ കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഉണ്ടാ ഇല്ല അതുകൊണ്ടല്ലേ സ്വാമി ഇവിടെ വന്നിരിക്കുന്നു, കുറച്ചുകൂടെ പറയാനുള്ള ബലത്തിന്. അതുകൊണ്ടാണ് സ്വാമി ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പൊതുവേ പറഞ്ഞാണ് അങ്ങനെ സംസാരിക്കുന്ന ഒന്നോ രണ്ടോ പേരൊക്കെ കാണും. ഞാൻ പല സ്വാമിമാരും പ്രേരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ രാഷ്ട്രീയം അതും ഇതും കൊണ്ട് നടക്കാതെ നിങ്ങളൊരു കാര്യം ചെയ്യുക, പുറത്തു പോവുക, ജനങ്ങളുടെ ഇടയിൽ പോവുക, എന്നിട്ട് അവിടെ ചെയ്ത് ക്ലാസ്സൊക്കെ എടുക്കുക. അപ്പം നമുക്കും അത് ചിന്തിക്കാനൊരവസരമാവും. ഞാനിപ്പോ എന്താ ഇവിടെ വന്നിരുന്നു ഈ ക്ലാസ് എടുക്കുന്നത്? അതിനകത്ത് എന്റെ ഒരു സ്വാർത്ഥത ഉണ്ട്. എന്താണോ എനിക്കും ഇതൊക്കെ ചിന്തിക്കാം. ഞാൻ മുറിയിരുന്നാലും ഇതൊക്കെ ചിന്തിക്കും, അത് വേറെ കാര്യം. അല്ലെങ്കിലും എന്താണോ വന്നത് ക്ലാസ് എടുക്കുമ്പോ ഇവിടെ അല്ല വേറെ എവിടെ ആയാലും ശരി, എന്റെ കൂടുതൽ സമീതി തന്നെ കഴിഞ്ഞു പോകും. കാരണം അത് അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയും. കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ഇതൊക്കെ വിട്. ഇവിടെ ഈ ഭണ്ഡാരത്തിലൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ അതൊക്കെ അവിടെ ഇരിക്കും. കുറ്റിയല്ലേ, ഇരുമ്പിന്റെ കുറ്റിയല്ലേ, അത് നിങ്ങൾ എന്തിനാ കെട്ടിപ്പിടിക്കുന്നത്? അതവിടെ ഇരുന്നോണം, പുറത്തു പോകും. ഇവിടെ നിന്ന് പോകും, ശിബിരിയിൽ നിന്ന് പുറത്തു പോകും. പോയിട്ട് എന്ത് ചെയ്യണം? ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ചെറിയ നമുക്കറിയാവുന്നുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ പറയുന്നു, അവർക്ക് സന്തോഷം, പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷം അല്ലേ? എത്രയോ നല്ല കാര്യം. പിന്നെ ഇങ്ങോട്ട് വന്നാൽ മതി, ഇവിടെ കൂടുതൽ ഇരിക്കരുത്. കൂടുതൽ സമയം ഇങ്ങനെ ആൾക്കാർ ഓരോ ഇപ്പൊ ഈ ഗുരുധർമ്മ പ്രചരണസഭ അത് തട്ടുകയാണ്. പിന്നെ നമ്മുടെ ഒട്ടച്ചെലവും നടന്നു പോകും. ശിവരിയിൽ നിന്നുള്ള ഭക്ഷണം കിട്ടും, പുറത്തു പോയാൽ എന്തെല്ലാം ഗുണമുണ്ട് അല്ലേ? അവരാണെങ്കിൽ പാലും കൊഴുപ്പത്തിലൂടെ ആര്. അപ്പൊ അങ്ങനെ ആ ഒരു ശീലത്തിലേക്ക് വരണം നമ്മൾ. ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ പാരവയ്പും അടിയും പിടിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങി ആൾക്കാരുമായിട്ട് പിന്നെ അവിടെ സൂക്ഷിക്കും. വേണം വേണ്ട ദിനത്തിനൊന്നും പോവുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഏകാന്തമായിട്ടിരുന്ന് ഇതൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും അങ്ങനെ ചെയ്യും, അത് ചെയ്യാം. അറിവ് സമ്പാദിക്കണം, പുറത്തിറങ്ങിയ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെ സന്യാസിമാരെല്ലാം ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ ഈ തല്ലുപിടുത്തമൊക്കെ ഒരുപാട് കുറയും. കഴിയുന്നത്ര നമ്മൾ പുറത്ത് ജനങ്ങളുമായിട്ട് ചെയ്യണം. മനസ്സിന് സന്തോഷം തരുന്നതാണ്, സമാധാനം തരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളിതൊക്കെ പറഞ്ഞ് ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി അത് നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ സന്തോഷം കിട്ടുന്നത്. മറ്റൊരാളോട് പറയുമ്പോഴാണ്, നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ അറിവ്. നമുക്കെപ്പോൾ ഏതൊരാൾക്കും അത് വളരെ സന്തോഷം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. ഏറ്റവും നല്ല ഒരു വഴി അതാണ്. പണം സമ്പാദിക്കുന്നതിന് സന്യാസിമാർ ഏറ്റവും നല്ല വഴി അതാണ്. നമ്മുടെ ചിലതും നടക്കും. ഇത് പറയുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇവിടുത്തെ കറുത്ത മുഖങ്ങളൊന്നും കാണിയും വേണ്ട. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ പിന്നെ പലരും പറയും, ഞാനൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ പറയും, പറഞ്ഞാ പഠിക്കുന്നത്, പഠിച്ചിട്ടല്ല ആരും പറയും. നിങ്ങൾ ആരെങ്കിലും അടുത്ത് ചെന്ന് പഠിക്കാനിരിക്കുകയാണെങ്കിൽ ആ സമയം നിങ്ങൾ ആളിനെ പഠിപ്പിക്കുകയാണ്. കാരണം നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ആ വ്യക്തി അപ്പൊ സ്വയം പഠിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പഠിക്കുകയല്ല, ആ വ്യക്തി പഠിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നിങ്ങൾ വേറൊരാളുടെ അടുത്ത് പോയി പറയുമ്പോൾ അപ്പൊ എന്താണ് നിങ്ങൾ ശരിക്കും പഠിക്കുന്നത്, ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യുന്നപ്പോ. അതുകൊണ്ടെല്ലാം പഠിച്ചിട്ട് പുറത്തു പോയി പറയാനെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കാന്ന് വിചാരിക്കുന്ന ഒരു മണ്ടത്തരമാണ്. നമുക്ക് അറിയാവുന്നുള്ളത് വെച്ച് മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ദോഷമൊന്നുമില്ല. കാരണം ഈ പുറമെയുള്ള ആൾക്കാർക്ക് അവർക്ക് നമ്മളെ എത്ര പോലും അറിഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ. എന്തായാലും അവരെക്കാൾ കൂടുതൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് സമാധാനത്തിനുള്ള വഴി. സമാധാനം എന്ന് പറയുന്നത് അങ്ങനെ കിട്ടും. അങ്ങനെ ആൾക്കാരുടെ അടുത്ത് നിരന്തരം സംവാദം നടത്തി നമ്മുടെ അറിവ് പങ്കുവച്ച് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന നല്ല കാര്യമാണ്. അല്ലാതെ ഇവിടുത്തെ കാണിക്കപ്പെട്ടിയാണ് സർവസ്വം എന്നും പറഞ്ഞ് ഇവിടെ ജീവിക്കുന്നതിന് യാതൊരു കാര്യവും ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറയുകയാണ്. സമാധാനം തന്നെയാണ്, സമാധാനത്തിന്റെ അർത്ഥം അതല്ല. എന്നും മനസ്സിന് സമാധാനം വേണം. പിന്നെ എന്താണുള്ളത്? ശ്രദ്ധ എന്ന് പറയുന്നതിന് രണ്ടർത്ഥമാണ്. ഒന്ന് വിശ്വാസം, മറ്റൊന്ന് ഏകാഗ്രത. അതാണ് മുഖ്യമായ അർത്ഥം, ഏകാഗ്രത എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു പരിധിവരെ വിശ്വാസം ആവശ്യമാണ്. ആർക്കാണോ? മൂഢന്മാർക്കാണ് വിശ്വാസം എപ്പോഴും ആവശ്യമായി വരുന്നത്. അപ്പൊ നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ഒരു വലിയ പൂജ നടത്തുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വിശ്വസിക്കും സ്വർഗമുണ്ടെന്ന്. സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ബോധമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ മൂഢനെന്ന് പറയുന്നത്. ഒന്നും അറിയില്ല അതുകൊണ്ട്. പക്ഷെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ പൂജ നടത്താൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ മൂഢത, മൂഢന്റെ ആയുധമാണ് വിശ്വാസം, മൂഢന്റെ ബലമാണ് വിശ്വാസം. ഏത് വിഷയത്തിൽ നമുക്കറിയില്ലയോ ആ വിഷയത്തിലെല്ലാം നമുക്ക് വിശ്വാസം വേണ്ടി വരും, എന്നാലേ പ്രവർത്തിക്കാൻ പറ്റും. അല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ് ഫലം ഉണ്ടാക്കുന്നത്, എന്തായിരിക്കും സ്വർഗം, എങ്ങനെയായിരിക്കും അവിടെ, എന്തൊക്കെ സൗകര്യങ്ങളായിരിക്കും, ഒന്നും നമുക്ക് യാതൊരു അറിവുമില്ല. പക്ഷെ നമ്മൾ എത്ര കാശ് വേണമെങ്കിലും അതിനുവേണ്ടി മുടക്കും, അതാണ് വിശ്വാസം. അപ്പോ അത് ശ്രദ്ധയുടെ ആദ്യത്തെ പാഠം അത് തന്നെയാണ്. ശ്രദ്ധയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. പക്ഷെ മുമ്പോട്ട് ചെല്ലുമ്പോൾ എന്ത് പറഞ്ഞു? അത് ഏകാഗ്രത വരണം മനസ്സിന്, അതാണ് അടുത്ത ശ്രദ്ധ. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയോടുകൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ മുഖ്യമായ അർത്ഥം. അപ്പൊ ഏത് കാര്യങ്ങളും നമ്മൾ വളരെ ഏകാഗ്രതയോടുകൂടി മനസ്സിലാക്കുന്നതിനുള്ള ഒരു ശീലത്തെ വളർത്തിയെടുക്കുന്നു. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു വിഷയത്തെക്കുറിച്ച് വായിക്കുമ്പോൾ, ഒരു വിഷയത്തെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സവിടെ നിൽക്കുന്നുണ്ടോ അതോ വേറെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നു? അത് ചോദിച്ചറിയാം നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രത. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പൊ നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നു, അപ്പം നിങ്ങളുടെ മനസ്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അതിനെ പിടിച്ച് വേറൊരിടത്തേക്ക് പോകും. പറയുന്ന ശബ്ദമായി കേൾക്കും, നമ്മുടെ മനസ്സവിടെ നിൽക്കത്തില്ല. പക്ഷേ നിങ്ങൾ പറയാൻ തുടങ്ങി നിങ്ങളുടെ മനസ്സവിടെ തന്നെ കേൾക്കുമ്പോഴാണ് ഈ പ്രശ്നം. നിങ്ങൾ പറയുക, പറഞ്ഞു തുടങ്ങിയാൽ എന്ത് ചെയ്യും? മനസ്സിന് ശരിയായ ഏകാഗ്രത കൊണ്ടാണ് മറ്റുള്ളവരടുത്ത് പറയണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതും നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിസ്മൃതമായ, മറന്നുപോയത്, നമ്മൾ പറയാൻ തുടങ്ങിയെല്ലാം ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരും. അതാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പറയുന്നതിന് ഏകാഗ്രത ആവശ്യമാണ്. നമുക്കൊരു ആശയവിനിമയം ചെയ്യല്ലേ, അപ്പൊ ആശയം ഉള്ളിൽ നിന്ന് വരണ്ടേ? അപ്പൊ അറിയാതെ തന്നെ മനസ്സ് ഏകാഗ്രപ്പെടും. ഏകാഗ്രപ്പെടുമ്പോൾ നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് വരും. ഒന്ന്, മറ്റൊന്ന് പുതിയ പുതിയ ആശയങ്ങളും വരും. ഇവിടെ നിന്ന് മനസ്സ് ഏകാഗ്രപ്പെടുമ്പോൾ വളരെ ഉള്ളിൽ ചിന്ത അടങ്ങും. മനസ്സ് ചിന്ത അടങ്ങുമ്പോൾ മനസ്സിൽ നിന്ന് പുതിയ ആശയങ്ങളുണ്ട്. അത് ആണ് പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അത്രയും ഏകാഗ്രത കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ ഒന്നും നമുക്ക് കിട്ടത്തില്ല, പറയുമ്പോഴേ കിട്ടത്തുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും, പഴയ കാര്യങ്ങളും പലതും. നേരത്തെ മനസ്സിൽ കയറ്റി വെച്ചിട്ട് പറയാൻ തുടങ്ങുന്നതല്ല, തനിയെ ഇങ്ങനെ വരും. എന്തുകൊണ്ട്? പറയുമ്പോൾ ഒരാശയത്തെ പുറത്തേക്ക് വിടണമെങ്കിൽ മനസ്സൊന്ന് ഉള്ളിലേക്ക് വലിഞ്ഞാലേ പറ്റും. മനസ്സൊന്ന് ഉള്ളിൽ വലിയുമ്പോൾ എന്ത് വരും? ഉള്ളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആശയങ്ങൾ പുറത്തേക്ക് നേരത്തെ ഒരു പ്രിപ്പറേഷൻ അതിന് ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ശീലമാണ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളോട് ആദ്യം ഒരു പ്രസംഗം നടത്താൻ പറയും, നിങ്ങൾ എത്രയോ ദിവസങ്ങളാണ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, എഴുതി കാണാതെ പഠിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത്. അതൊരു വലിയ ഭാരമായിട്ട് തോന്നുന്നു, ഒരുപാട് പരിശ്രമിക്കുന്നത് വേണ്ടി വരുമെന്ന് തോന്നും. പക്ഷെ കുറച്ചു കാലം നിങ്ങൾ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ആണ്ടിലൊരിക്കുള്ള പ്രസംഗമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രഭാഷണം നടത്തുന്നതിന് യാതൊരു പ്രിപ്പറേഷന്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾ തുണയും കഴിയുമ്പോൾ സംഗതികൾ ഇങ്ങനെ വന്നുകൊണ്ടേ മനസ്സിൽ. അതാണ് ഏകാഗ്രത. മറിച്ച് നിങ്ങളിങ്ങനെ ഉൾവലിഞ്ഞിരിക്കും, ആരുമായിട്ടും കാര്യങ്ങൾ സംസാരിക്കാതെയും ചർച്ച ചെയ്യാതെയും അനാരോഗ്യകരമായ ഉൾവലിവാണ്. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ ഒന്ന് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചാൽ ഭയങ്കര ആയാസമായി ആണ് നിങ്ങൾക്ക് ഒരു ചെറിയ പ്രഭാഷണത്തിന് ദിവസങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഉൾവലിയുന്ന അനാരോഗ്യകരമായി ഉൾവലിയാൻ പാടില്ല. അത് ദോഷം ചെയ്യും. നമ്മുടെ ആ സർഗസിദ്ധി, നമ്മൾ സ്വയം തന്നെയുള്ള കഴിവുകൾ അത് ഇല്ലാതായിട്ടു അത് പോകും, നഷ്ടപ്പെട്ടു. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് വളരെ ആരോഗ്യകരമായ സംവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാനോ കുറച്ച് ആൾക്കാരെ അഭിമുഖീകരിച്ചാലോ കാര്യങ്ങൾ പറയാനൊക്കെയുള്ള ശേഷി ഉണ്ടാവും. നിങ്ങൾ ഈ ആത്മീയത എന്ന് പറഞ്ഞ് ഒരു വിഭ്രാന്തിയിൽ മുറിക്കാത്തവരെ കഥമടച്ചിരുന്നു നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കും. അത് കഴിഞ്ഞൊന്നും സാധിക്കില്ല. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് അങ്ങനെ ഒരു പ്രവണത കാണും, അന്തർമുഖമായിരിക്കും. അത് അനാരോഗ്യമാണെന്ന് ആദ്യം തിരിച്ചറിയും. അത് അനാരോഗ്യകരമായൊരു പ്രവണതയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പുരോഗതി ഉണ്ടാകത്തില്ല. എന്തോ ഒന്നോ കാര്യം മനസ്സിലാക്കണം. ഒരാൾ അങ്ങനെ കൂടുതലായി അന്തർമുഖനാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാളുടെ മനസ്സിൽ അയാളറിയാതെ എന്തോ ഒരു പ്രശ്നമുണ്ട്. മനസ്സിൽ പരിഹരിക്കത്തക്കതാണോ, പക്ഷെ അയാൾ അറിയുന്നില്ല, പാടില്ല. മറിച്ച് എന്താണ്, നമ്മൾ ബഹിർമുഖനായിരിക്കുന്നു, വളരെ എന്താണ് കഥകടച്ചിരിക്കുന്നുണ്ട്, നമ്മൾ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കുന്നു. പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയാൽ അതും പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ വിഷയത്തിൽ നിൽക്കണം. ബഹിർമുഖത എന്ന് പറയുന്നത് വിഷയത്തിൽ നിൽക്കുക എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യും. പിന്നെ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ അവൻ ചെറുതാണ് ഞാൻ വലുതാണ് അല്ലെങ്കിൽ ഞാൻ ചെറുതാണ് അവൻ വലുതാണെന്നുള്ള വിചാരം വന്നാൽ ചർച്ച ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പുറത്തു പോയി ആൾക്കാരുടെ അടുത്ത് ചർച്ച ചെയ്യുക. അവർ നമ്മളെക്കുറിച്ച് വലിയ ധാരണയുണ്ടോ അവർക്ക്? അപ്പൊ അവർക്ക് നമ്മളെ അത്ര അറിവില്ലാത്തവരെന്നുള്ള ധാരണയിൽ തന്നെ പറയാം. ഒരേ തൊഴിൽ കഴിയുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ജലസി തൊഴിൽപരമായ അസൂയം എല്ലാം ഇപ്പോൾ ഒരു തൊഴിലാണ്. അവന് കൂടുതലറിയാം, എനിക്ക് കുറച്ചേ അറിയാവും. അവൻ എന്നെക്കാൾ കേമനാണ് അല്ലെങ്കിൽ മോശമാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ. നിങ്ങൾക്ക് ഒരു തൊഴിൽ ഏർപ്പെട്ടിരിക്കും, നിങ്ങളുടെ ഒരു തൊഴിലാണ്, നിങ്ങൾ ചെയ്യുന്ന വേറൊന്നുമല്ല. നിങ്ങളിപ്പോ നാട്ടുകാരും ചെയ്യാത്ത ഒരു തൊഴിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതി കഴിഞ്ഞതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ അതിലൊരു ഉള്ളിലൊരു ഇത് വരും, ജലസീറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ തോന്നുകയാണെങ്കിൽ വേണ്ട അടുത്തുള്ള ആരോട് സംസാരിക്കണ്ട, പുറത്തിറങ്ങി സംസാരിക്കും. പൊതുജനം കിടപ്പുണ്ടല്ലോ പുറത്ത്, അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. വെഡിത്തം പറഞ്ഞാൽ അവർ തിരിച്ചറിയത്തില്ല. എത്രയോ വെഡിത്തം പറഞ്ഞ ആൾക്കാർ മതപ്രഭാഷകരായി നടക്കുന്നു. എന്തായാലും ഈ ആശയവിനിമയം എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിത ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോരും മനസ്സിന്റെ ഭാരം കുറച്ച് കുറയും, മുറിക്കാത്തിരുന്ന ഭാരം കൂടും. അപ്പോ ഒന്ന് റിലാക്സ് ആവും അല്ലേ. ആരോടെങ്കിലും ദേഷ്യം തോന്നി, അയാളോട് രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മനസ്സ് ഒന്ന് ശമിക്കുന്നില്ല. അതുപോലെ തന്നെ പണ്ടുകൂടെ ഒരു സമയമുണ്ടാവും, ഒരു പ്രഭാഷണം നടത്തി കഴിയുമ്പോഴാണ് എനിക്കൊരു ശാന്തി വരുന്നത്. അത് ശരിയാണ്, സർവീശ്വര സമയം പോയാണ്. പ്രഭാഷണത്തിന് വലിയ കമ്പൗണ്ടാണ്, നല്ലൊരു പ്രഭാഷണം ഒരു മണിക്കൂർ, ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ പുള്ളിയാണ് പറയും. അത് പറയുമ്പോഴാണ് നമുക്കൊരു ശാന്തി വരുന്നത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സമൂഹങ്ങളിൽ ഇങ്ങനെയൊക്കെ നേടിയെടുക്കണം. ഇതിനാണ് സമാധി ഷഡ്ക സമ്പത്തി എന്ന്. പിന്നെ പറയുന്നത് എന്താണ്? മുമുക്ഷുത്വം. അപ്പോ ഒരാളിങ്ങനെ ഒരു ആധ്യാത്മികമായ വഴിയിലേക്ക് വരുമ്പം അതിന് മുന്നോട്ട് പോവുക, അതാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. മാർഗത്തിൽ അയാൾ മുന്നോട്ട് പോകുന്നതാണ് മോക്ഷിച്ചാന്ന് പറയുന്നത്. ഈ മോക്ഷത്തിനെ കുറിച്ചൊക്കെ സാങ്കേതികമായിട്ടൊക്കെ വിശദീകരിക്കാൻ പോയ ഒരിടത്തും ചെന്നെത്തത്തില്ല. എന്താണ് മോക്ഷം? അത് വളരെ ജടിലമായ സമസ്യയാണ്. നിങ്ങള് എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലും പ്രശ്നം തീരുന്ന പ്രശ്നമാണ്. ഇപ്പോ നമ്മള് സഞ്ചരിക്കുന്ന വഴിയും മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. താഴോട്ട് പോകാതെ മുന്നോട്ട് പോവുക, അതാണ് മോക്ഷത്വം ലളിതമായി പറഞ്ഞത്. ആധ്യാത്മികമായ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ എന്താണ് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത്? എന്താ എന്താണ് ആധ്യാത്മികത എന്ന് പറയുന്നത്? എന്താണ് ആത്മീയത എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എന്താണ് ആത്മീയത, ആധ്യാത്മികത എന്നൊക്കെ എന്താണ്? ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ആത്മീയം ആത്മാവിനെ സംബന്ധിക്കുന്നത് എന്ന് വെച്ചാൽ പ്രധാനമായും നമ്മുടെ മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതാണ് ആത്മീയത. പ്രധാനമായും അതാണ്. പിന്നെ മനസ്സിനപ്പുറം ഒരാത്മാവ്, അപ്പൊ അതും നമ്മളുമായിട്ട് ഇടപാടൊന്നുമില്ല. അതൊക്കെ തത്വചിന്തയിലേ ഉള്ളൂ. അത് മനസ്സങ്ങനെയല്ല, നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാണ്, അത് നമ്മളായി തന്നെ ഇരിക്കുന്നതാണ് മനസ്സ്. അപ്പൊ ഈ മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും ആത്മീയത എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിനെ സംബന്ധിക്കുന്ന എന്ത് കാര്യം? മനസ്സിന് ശാന്തി, സമാധാനം, സന്തോഷം, ഇതൊക്കെ നോർമലായ രീതിയിൽ നിലനിർത്തുക, അതാണ് ആത്മീയത എന്ന് പറയുന്നത്. മനസ്സിന് ശാന്തി സമാധാനം, ഈ വേഷമൊക്കെ കെട്ടിയിരുന്നിട്ട് എന്താ പറയാനും? ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നില്ല, വേറെ പറയാനൊന്നും. അപ്പൊ ആത്മീയത എന്ന് പറയുന്നത് അതാണ്, മനസ്സ് സ്വസ്ഥമായിരിക്കുക, ശാന്തമായിരിക്കുക, സന്തോഷമായിരിക്കുക, ഇതാണ് ആത്മീയത. അതിനപ്പുറം വേറെ ആത്മീയതയ്ക്ക് ഒരർത്ഥമില്ല. പിന്നെ എന്താണ്? ഇനി മരിച്ചതിന് ശേഷം എവിടെ പോകുന്നു? മരിച്ചതിന് ശേഷം എന്തെന്നുള്ളതിനെ കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ഇതൊന്നും മനുഷ്യൻ ഇന്നുവരെ തീർത്തും കണ്ടുപിടിച്ച കാര്യങ്ങളല്ല. മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പണ്ടേ പഠിക്കുന്നു, ഇന്നും പഠിക്കുന്നു. മരിച്ചാൽ എന്താണ്? ഇതൊരു മെഴുതിരി അണഞ്ഞു പോകുന്നവരാണ് ഇന്നാണോ, അതോ ഇനി എന്തെങ്കിലും കനലവിടെ ശേഷിക്കുന്നു? ഇതിനെ കുറിച്ചൊന്നും മനുഷ്യന് ഇതുവരെ വ്യക്തമായ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. പല സിദ്ധാന്തങ്ങളും ഉണ്ട്, അതുകൊണ്ട് അപ്പൊ പിന്നെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ, മനസ്സിന് ശാന്തി സമാധാനം. അപ്പോ അത് മനുഷ്യന് ശാന്തി സമാധാനമൊക്കെ വേണമെങ്കിൽ അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ അത് വേണം, അവന്റെ ചുറ്റുപാടുകളിൽ അത് വേണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾക്ക് സമാധാനം ഉണ്ടെങ്കിൽ അവന്റെ ചുറ്റും കൂടുന്നവർക്കും കുറച്ച് സമാധാനം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ചിലർക്കില്ലാതെയും വരാം, ഭൂരിപക്ഷത്തിന് സമാധാനം വരും. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. പിന്നെ ബാക്കി ആൾക്കാർ എന്താണ് ഉച്ചത്തിൽ നിലവിളിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും സ്തോത്രങ്ങൾ ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന മനസ്സിന് സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മനസ്സ് അസ്വസ്ഥമാകുമ്പോഴാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത്, നിലവിളിക്കുന്നത്. അതാ മനസ്സ് അസ്വസ്ഥമാകുമ്പോഴാണ്, എങ്ങനെയെങ്കിലും ആ അസ്വസ്ഥതയെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഉച്ചത്തിൽ ബഹളം വയ്ക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ആ അതാണ്. അപ്പൊ ആ സമാധാനം നിലനിർത്തി ഒരാൾ മുന്നോട്ട് പോവുക, മരിക്കുന്നത് വരെ ചാകുന്നത് ചാകുമ്പോ അങ്ങ് തീർന്നോളൂ. മരിച്ചാ പിന്നെ പ്രശ്നം തീർന്നുണ്ടോ? അവരുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. മരിച്ചിട്ട് ആരും ഒന്നും പ്രശ്നം ഉണ്ടാക്കാറില്ല. അപ്പൊ മരണം വരെ ഒരാൾക്ക് സന്തോഷമായി സമാധാനമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്, ചെറിയ കാര്യമാണ്. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. നിങ്ങൾ ജപിച്ചാലും ജപിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ നേട്ടം. ആ ചിലർക്ക് ജപിച്ചാൽ ഉണ്ടാവുമെങ്കിൽ നല്ല കാര്യം, ജപിക്കുക. പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുമെങ്കിൽ ചെയ്യുക. പക്ഷെ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കരുത്, കൊലവിളി വിളിക്കരുത്. മറ്റുള്ളവർ കൂടെ അസ്വസ്ഥത ഉണ്ടാക്കരുത്. അത് നമ്മുടെ ഈ പൂജാ സമ്പ്രദായങ്ങളൊക്കെ എന്താണ്, ഒരു ഇവിടെ പിന്നെ സഹിക്കും. വടക്കേ ഇന്ത്യയിലെ പോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരത്തെ ഒരു ദീപാരാധന സമയം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ പെരുമ്പറകളൊക്കെ ഇട്ട് അടിച്ച് ബഹളം ഉണ്ടാക്കി, മൂന്നും നാലും മണിയടിച്ച് ഒരു ബഹളം ഉണ്ടാക്കി. അപ്പോ ആൾക്കാരെ ഒരു വിഭ്രാന്തിയിലെത്തിക്കുന്നു ഒരു പൂജാരീതിയാണ്. ഇവിടെയും കുറെയൊക്കെ ഉണ്ട്. ഈ ബഹളം ഉണ്ടാക്കിയതിന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നു. ഇത്രയും ബഹളം ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിനെങ്ങനെയാ സമാധാനം വരുന്നത്? അപ്പം മനസ്സ് വളരെ വിക്ഷുബ്ധമായിരിക്കുന്ന മനസ്സ് കുറെ സമയം ഈ വിക്ഷോഭത്തിൽപ്പെടുന്നു, അത്രയേ ഉള്ളൂ. സ്വതേ തന്നെ മനുഷ്യന്റെ മനസ്സിങ്ങനെ ഇളകിയിരിക്കുന്ന മനസ്സി അടിയും മണിയടിയും ബഹളമെല്ലാം കേൾക്കുമ്പോൾ എന്താ കുറച്ചുകൂടി അതിൽപ്പെടും, അതിലങ്ങ് മുഴുകിയിരിക്കും. അതിൽ കഴിഞ്ഞ് അവർക്കൊരിക്കലും മനസ്സിന്റെ ശാന്തി സമാധാനം ഒന്നും അറിയാനേ പറ്റത്തില്ല. നമ്മുടെ പൂജാ സമ്പ്രദായങ്ങളൊക്കെ അതിന് ബഹളം ഉണ്ടാകും, ഭയങ്കരമാണ്. ശാന്തിയില്ല അവിടെ. നിശബ്ദമായിട്ട് പ്രവർത്തിച്ച എന്താ വേണം? പിന്നെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിരിക്കും ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെയൊക്കെ പ്രാർത്ഥന. അങ്ങനെ ആ പ്രാർത്ഥന മുഴുവൻ വരുമ്പോൾ ആൾക്കാർ കടന്ന് തുള്ളിയും ബഹളം ഉണ്ടാക്കിയും നിലത്ത് കിടന്ന് ഉരുളിയും എന്തൊക്കെയോ ബഹളം കാണിക്കും. അത് ഒരു സംഗീതം ഇതെല്ലാം കൂടെ ചേർത്ത് അവരെ ഏതോ ഒരു ലോകത്തിലെത്തിക്കും. മനസ്സ് ഇളകിപ്പോവുകയാണ്. പിന്നെ എന്താണ്, അങ്ങനെ ഇളകി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അടങ്ങുമ്പോൾ ഒരു ശാന്തി. അപ്പോൾ ഒരു ശാന്തി, ഒരുതരം ഹിസ്റ്റീരിയ പോലെയാണ് ആൾക്കാർ അവർ കാണിക്കുന്നത്. അതൊന്നും മനസ്സിന്റെ ഒരു ഇളക്കം, അത് കഴിഞ്ഞ് മനസ്സ് ശാന്തമാകുന്നു. അതുപോലെ ഇനി മണിയടിയും ബഹളങ്ങളും ഒക്കെ ചിലർക്കത് ചില മനസ്സിനത് ആവശ്യമായിരിക്കും. അവിടെയൊന്നും മനസ്സിനെന്താണ് ഈ പറയുന്ന ഏകാഗ്രത വരത്തില്ല. ഒരു ഇളക്കം വരുന്നു, ഒരു മഴ പെയ്ത് തോരുന്നത് പോലെ ഇരിക്കും. മഴ പെയ്യുമ്പോൾ ഒരു ബഹളം, തോരുമ്പോൾ ഒരു ശാന്തി. അതുപോലെ പ്രത്യേകിച്ച് ശാന്തി ഉണ്ടാകുന്നതല്ല, മഴ നിന്നതാണ്, ശബ്ദമില്ലാതായതാണ്. പുതിയ ശാന്തിയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. മഴ പെയ്ത് തോർന്നു കഴിഞ്ഞാൽ എന്താ പുതിയ ശാന്തി വല്ലതും ഉണ്ടായില്ല. അതുവരെ കേട്ട ശബ്ദമില്ലാതായി അത്രയേ. അതുപോലെ ഒരു ഇളക്കം ബഹളം അതൊക്കെയാണ് നമ്മൾ. അവിടെയൊന്നും ഏകാഗ്രതയില്ല, മനസ്സിളകുകയാണ്. അത് എല്ലാവരും മനസ്സിളകത്തില്ല. ചില ആൾക്കാരുടെ മനസ്സ് പെട്ടെന്ന് ഇങ്ങനെയാണ് വെച്ചാൽ, അങ്ങനെയുള്ള ഈ മനസ്സിനെ ഇളക്കമുള്ള ആൾക്കാർ കൂടുന്ന സ്ഥലമാണ് ഇവിടെ ഒരാളുണ്ട്, സദ്ഗുരു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതിങ്ങനെ ആൾക്കാരുടെ മനസ്സിനെ അവിടെ അങ്ങനെയുള്ളവരെ കൂടത്തുള്ളു, മനസ്സിളകുന്ന ആൾക്കാരാണ്. ഹിസ്റ്ററിയെ വിളിച്ചവർ അവർ കടന്നെത്തുള്ളൂ, അവരെ ആകർഷിക്കും. അങ്ങനെ അതിലൊരു പ്രത്യേകതയുണ്ട്. കാട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കാട്ടിൽ സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും മരത്തിരുന്നുകൊണ്ട് ഒരു കുരങ്ങ് കീന്നൊരു ശബ്ദം ഉണ്ടാകും, പിന്നെ ഒരു ബഹളമായിരിക്കും. സർവ്വ മരങ്ങളിൽ നിന്നും കുരങ്ങന്മാരുടെ ബഹളം. ആദ്യം ഒരുത്ത നമ്മളെ കണ്ടെന്ന് സിഗ്നൽ കൊടുക്കുകയാണ്, എല്ലാ കുരങ്ങന്മാരും കൂടെ കിടന്നും ബഹളം ഉണ്ടാക്കും. എന്നുവെച്ചാൽ അതാ ഒരുത്തം വരുന്നുണ്ട്. ഇതുപോലെയാണ് ഈ മനസ്സ്. ഹിസ്റ്ററിയിലുള്ള ആൾക്കാർ ഒരാളുടെ മനസ്സെന്ന് നടയി കഴിഞ്ഞാൽ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ മനസ്സുള്ളത് ഹിസ്റ്റീരിയ മനസ്സുള്ളവരാണ്. അതാണ് ഈ സദ്ഗുരുവിന്റെ അടുത്ത്, അതാണ് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഈ ഓഷയ്ക്ക്, അതുപോലെ ഓഷയുടെ അടുത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുള്ളത്. ഒരാളിളകി എല്ലാവരും കൂടെ ഇളകും, പിന്നെ അവർ തുള്ളലാണ് എല്ലാം. സ്ഥലകാല ബോധമില്ലാതെ മനസ്സ് ഇളകി കിടന്നു ഭയങ്കരമായ ചേഷ്ടകളൊക്കെ കാണും. അത് കഴിയുമ്പോഴത്തേക്ക് അവരെ നിശാന്തമാവും. അപ്പൊ അവര് ഇളകിയിട്ട് ശാന്തമാവുന്നതാണ്. നാട്ടിലൊക്കെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ധാരാളമാണ്. ഈ സദ്ഗുരുവിന്റെ അടുത്തും ഓഷോയുടെ അടുത്തും അല്ല, ഞങ്ങളുടെ നാട്ടും പുറത്ത് ധാരാളമുണ്ട്. ഞാൻ എന്റെ ചെറിയ പ്രായം പോലെ കാണുന്നതാണ്. ആൾത്തറകളുണ്ട്, അവിടെ ഉത്സവം വരും. അപ്പൊ പെണ്ണുങ്ങൾ ഒരാള് തുള്ളി തുടങ്ങും, ഇങ്ങനെ ഡാൻസ് തുടങ്ങും. കണ്ടോണ്ടിന്ന് വേറൊരാൾ അവസാനം ഒരു കൂട്ടത്തുള്ളലാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാം തുള്ളി. അപ്പോ ഈ തുള്ളല് ഇവര് തുള്ളുമ്പോ ഇവർക്ക് പരിസരബോധമൊന്നുമില്ല, ഇവര് തുണിയൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോകും. അപ്പൊ ഇത് കാണുന്ന പലർക്കും പ്രയാസമുണ്ട്. ആണുങ്ങൾ എന്ത് ചെയ്യും, അവിടെ നിൽക്കും, തുള്ളാൻ തുടങ്ങുമ്പോൾ അവരെ പിടിച്ചോണ്ട് പോകും അവിടെ. അങ്ങനെ എണ്ണം കുറയും. ആണുങ്ങളില്ലെങ്കിൽ അവർ തുള്ളി തുള്ളി അവസാനം. ഇത് തന്നെയാണ് ഈ സദ്ഗുരുവിന്റെ അവിടെയും ഓഷയുടെ അവിടെയും കാരണം. ഇത് ഞാൻ കുട്ടിക്കാലത്തെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഈ തുള്ളൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെന്തോ ഇത് ഭയങ്കര ആത്മീയത എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ എത്രയോ വലിയ ആത്മീയതയുള്ളവർ, ഇവരെയൊക്കെ കാണും. ഭയങ്കര ആത്മീയത എന്നവര് പറയുന്നു. ഹിസ്റ്റീരിയാണ്. പക്ഷെ അങ്ങനെയുള്ളവരെ തുള്ളു എല്ലാവരും ഉള്ളത്. ഒരുപാട് സ്ത്രീകൾ അത് പോയി നോക്കി, അവർക്ക് തുള്ളുനോക്കി ചെണ്ടയടി. ഇവർക്ക് തുള്ളുന്നതും ഈ മ്യൂസിക്കൊക്കെ അവിടെ കാണും പറയും. ഇതൊക്കെ കേട്ട് കേട്ട് ഇവർ പതുക്കെ ആടിത്തണം. ഒരു ഗ്രൂപ്പ് ഞാൻ കണ്ടിട്ടുള്ളതാ നേരിട്ട്. പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ലാതെ ഹിസ്റ്റീരിയാണെന്ന്. പക്ഷെ അങ്ങനെ ഹിസ്റ്റീരിയ ടൈപ്പ്, ഹിപ്നോട്ടിക് ടൈപ്പ് മനസ്സുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒത്തുകൂടും. പക്ഷെ അങ്ങനെ മനസ്സ് ഇളകി കഴിയുമ്പോൾ അവർക്ക് ഒരു ആനന്ദം ഉണ്ടാകുമായിരിക്കും. അത് കഴിയുമ്പോൾ അവർ ശാന്തമാകുമായിരിക്കും. ഇത് മെഡിറ്റേഷൻ എന്നാണ് അവർ പറയുന്നത്. മെഡിറ്റേഷനിലുള്ള ഒരു ബന്ധമുണ്ട്. ഇത് മനസ്സിന്റെ ഇളക്കമാണ്, ഹിസ്റ്റീരിയാണ്. മെഡിറ്റേഷൻ എന്നും പറഞ്ഞ് ആൾക്കാരെന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ തള്ളിക്കയറും. 10,000-15,000 പേരൊക്കെ ഒന്നിച്ച് ഹിസ്റ്ററിയുള്ളവർ മാത്രമേ അവിടെ പോകത്തുള്ളൂ, അല്ലാത്തവർ പോകത്തുള്ളൂ. എന്നിട്ട് എന്തോ ആത്മീയതയാണ്, എന്തോ ഭയങ്കര രഹസ്യങ്ങളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർ കുറെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി കുറെ ആൾക്കാർ പിന്നെ ആ വഴിക്ക് ഇനി അവർക്കങ്ങനെ ഇളകുമ്പോൾ ഒരു സമ്മാനം കിട്ടുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷെ അത് ഒരു ശരിയായ മനസ്സിന്റെ നിലയോ ശാന്തിയോ സമാധാനമോ ഒന്നുമല്ല. ശരിക്കും അത് ചെയ്യുകയാണ്. അവിടെയൊന്നും മനസ്സിന്റെ ഏകാഗ്രത ഇല്ലാതൊന്നുമില്ല. അത് മെഡിറ്റേഷനും അല്ല, ധ്യാനമല്ല. നിങ്ങൾ യോഗശാസ്ത്രം നോക്കുക, അവിടെയൊന്നും ഇങ്ങനെയുള്ള ഒരു ധ്യാനത്തെക്കുറിച്ച് പറയുന്നേയില്ല. മനസ്സിളകിപ്പോകുന്നു. ആൾക്കാർ ഈ പാമ്പിന്റെ തലയിട്ടടിക്കുമ്പോൾ ഇങ്ങനെ തലയിട്ടടിക്കുന്ന ഒരു ഡാൻസിനെ കുറിച്ച്, ഒരു യോഗത്തെക്കുറിച്ച് അവിടെ പറയുന്നില്ല. ശരീരം നിശ്ചലമാകുമ്പോഴേ അവിടെ സമാധി ഉണ്ടാവും. ഇതങ്ങനെയല്ല, ശരീരം ചലിക്കുകയാണ്, ഭയങ്കര ശബ്ദങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് ഈ ഇത് ഇവിടെ മാത്രമല്ല, ഈ വെസ്റ്റേൺ മ്യൂസിക് അത് കേൾക്കുന്നവർ അതിനോട് ഭയങ്കരമായ ഇതുള്ള പെണ്ണുങ്ങൾ കൂടുതലും ചെറുപ്പക്കാർ ഇവരെല്ലാം ഈ മ്യൂസിക് ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് ഇവരിങ്ങനെ ഇതുപോലെ ഒരു ഭയങ്കരമായ ഹർഷ ഉന്മാദത്തിലേക്ക് ഹിസ്റ്റീരിയാണ്. എന്നിട്ട് അവരതിനനുസരിച്ച് തുള്ളിയും ഒക്കെ ചെയ്യും. ചിലപ്പോൾ അവരിയ്ക്കുന്ന ഹാളിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഓടും. അതും കണ്ടിട്ടുണ്ട്, ഞാൻ നേരിട്ടുള്ള കണ്ടത്. ഒരിക്കൽ ഒരു വലിയൊരു വെസ്റ്റേൺ മ്യൂസിക് ഗ്രൂപ്പിനെ കുറിച്ച് ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്, ആ സിനിമയിൽ ഞാൻ കണ്ടതാണ്. അത് അവരവിടെ പോയി ഷൂട്ട് ചെയ്തതാണ്. ഓരോ മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നിടത്തും പോയി ഷൂട്ട് ചെയ്തതാണ്. അപ്പോ ജനങ്ങളെ അങ്ങൊരു മാസ്മരികമായ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഹിപ്നോട്ടിക്, ജനങ്ങൾ സ്വയം മറന്നു. അതാണ് അങ്ങനെ തുള്ളി തുള്ളി തുള്ളി തുള്ളി അവർ വല്ലാത്തൊരവസ്ഥ എത്തിച്ചേരും. ഇത് ഇത് ഇത് മെഡിറ്റേഷനാണ്. ഈ ഓഷോയും സദ്ഗുരുവൊക്കെ ചെയ്യുന്നു ഒക്കെ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ സ്റ്റീരിയാണ്. പക്ഷെ അവരോട് പറയാൻ നമ്മളെ അടിക്കും. ഇവിടെയൊന്നും മനസ്സിന്റെ ഏകാഗ്രതയില്ല. മനസ്സ് മറിച്ച് എന്താണോ, മനസ്സിന്റെ വിക്ഷേപമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്തോ വലിയ സംഭവമാണ്, അവർക്കെന്തോ അനുഭൂതി ഉണ്ടെന്ന് പറഞ്ഞ് അത് കണ്ട് അതിന്റെ പിറകെ പോയാൽ വലിയ അബദ്ധമാണ്. പിന്നെ നിങ്ങളുടെ മനസ്സ് അങ്ങനെ പോകുന്ന മനസ്സാണെങ്കിൽ പോകാം, കുഴപ്പമൊന്നുമില്ല. ഒരാളുടെ മനസ്സെങ്ങനെ സംഗീതം കേൾക്കുമ്പോഴോ അല്ല ഇങ്ങനെ മനസ്സ് ഇളകി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാം. അവിടെ പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാം കുറച്ച് സമയം, കുറച്ച് കഴിഞ്ഞ് പിന്നെ നോർമലാകും, വീണ്ടും ഇങ്ങനെയാകും, വീണ്ടും നോർമലാകും. അത് എങ്ങോട്ട് പോവുകയും ഏതുവരെ എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള മനസ്സുകൾക്ക് ആ സമയത്ത് മാത്രമേ ഉള്ളൂ യുന്മാത. അത് കഴിഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരെ പോലെയാണ്, സാധാരണ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളും കാണും. അല്ലാത്ത സമയത്ത് അവർക്ക് ശാന്തി സമാധാനം ഒന്നും ഉണ്ടാകത്തില്ല. വീണ്ടും വീണ്ടും ആ മനസ്സങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കും, ഉന്മാദത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കും. ഹിസ്റ്റീരിയാണ്. സംഗീതത്തിനും ആ ശേഷിയുണ്ട്. ഇത് തന്നെയാണ് ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. ഈ ഹിസ്റ്റീരിയുള്ള ആൾക്കാരുടെ കൂട്ടായ്മയാണ് അതൊക്കെ, ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ ഗ്രൂപ്പുകൾ നടക്കുന്നത് എല്ലാം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞ ഇതൊന്നും ഏകാഗ്രത അല്ല എന്ന് പറയുന്ന, മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത് നമുക്കൊരു കാര്യത്തെ എന്താണ് കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവ് അത്രയേ ഉള്ളൂ ഏകാഗ്രത എന്ന് പറയും. ഏത് വിഷയമായി അല്ലാതെ മനസ്സിന്റെ ഉന്മാദമല്ല ഏകാഗ്രത, രണ്ട് രണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്, ഇതിനെയാണ് ഭാഷകാരം പറയുന്നത് സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയുന്നത്. ഇത്രയും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരാളെ ആത്മവിദ്യക്ക് യോഗ്യനാണ് എന്നാണ് പറയുന്നത്. അത് ഈ 1000 വർഷം മുമ്പ് എഴുതിയ ആ കാലത്തിലെ സാധന ചതുഷ്ടയ സമ്പത്തിയല്ല ഇന്നത്തെ സാധന ചതുഷ്ടയ സമ്പത്തി. അതിന് വ്യത്യാസമുണ്ട്, കാലം കൊണ്ട് വന്ന മാറ്റം കൂടെ നമ്മൾ മനസ്സിലാക്കും. അന്ന് വ്യാഖ്യാനിച്ചതുപോലെ അല്ല ഇന്ന് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ള വ്യത്യാസം കൂടെയുണ്ട്. ഇന്ന് നോർമലായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും, എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഡിസിപ്ലിൻ. അത് ഏത് ഫീൽഡിലായാലും ആവശ്യമാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയും. സ്വയം അവൻ ഓരോരുത്തരും പുലർത്തുന്ന ഒരു അച്ചടക്കം, ഒരു നിയന്ത്രണം, അതാണ് ഈ സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയുന്നത്. അതിൽ പിന്നെ മനസ്സിന്റെ ചില പ്രത്യേക യോഗ്യതകളും ഏകാഗ്രത പോലെയുള്ള ചില യോഗ്യതകളും കൂടെ വേണമെന്ന് കൂട്ടിച്ചേർക്കണമെന്നേയാണ്. അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇത് എന്താണ് ഇനി മനോനാശം എന്ന് പറയുന്ന ഇതുമായിട്ടുള്ള ബന്ധമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്.